പല സമ്പ്രദായങ്ങളിൽ ശക്തിപാദം ഒരു ശിഷ്യന് കൊടുക്കുന്നു. അതും സ്വാമി വിശദീകരിച്ച ജ്ഞാനദാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശക്തിപാദം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും താന്ത്രിക സമ്പ്രദായത്തിലുള്ള ഒരു ദീക്ഷാ സമ്പ്രദായവും ശൈവ സമ്പ്രദായത്തിലുണ്ട്. ഒരു ശിഷ്യന് ദീക്ഷ കൊടുക്കുന്ന രീതി, വളരെ തപസ്സിദ്ധിയുള്ള ഒരു ഗുരു യോഗ്യനായ ശിഷ്യന് ദീക്ഷ കൊടുക്കുന്നു. ആ ദീക്ഷയെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഒരു പായൽ മൂടിക്കിടക്കുന്ന കുളത്തിലേക്ക് ഒരു കല്ലെടുത്തിടും പോലെ ശക്തിപാദത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ പായൽ മാറും, പക്ഷേ വീണ്ടും ഒന്ന് അടുക്കും. അപ്പോ ആ സമയത്ത് ശിഷ്യന് കിട്ടുന്ന ഒരു ഉണർവ്, ആ ഉണർവിനെ പിന്തുടർന്ന് ദീക്ഷ എന്ന് പറയുന്ന ഉപദേശ സമ്പ്രദായമാണ്. ശിഷ്യന് പിന്നീട് ചെയ്യേണ്ട അനുഷ്ഠാന സമ്പ്രദായമാണ്. ആ അനുഷ്ഠാനത്തെ പിന്തുടർന്ന് ആ മാർഗത്തിൽ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ഉപാസനകളും മറ്റും അനുഷ്ഠിച്ച് അതിൽ മുന്നോട്ട് പോവുക, അതാണ് ശക്തിപാദം. ഈ ശക്തിപാദത്തിന്റെ വളരെ അറിയപ്പെടുന്ന ഒരു ആചാര്യനാണ് അഭിനവഗുപ്തൻ. സമ്പ്രദായത്തിൽ ശക്തിപാദത്തിന് മറ്റു പലരും ഉണ്ട്. അപ്പൊ അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? ദീക്ഷിതോപിന മുച്ചതേ, ഒരുവൻ ശക്തിപാദത്തിലൂടെ ദീക്ഷിതനായി എന്നുള്ളതുകൊണ്ടായാൽ മുക്തനാകണമെന്നില്ല. അത് പൂർവാചാര്യന്മാരെ ഉദ്ധരിച്ച് അദ്ദേഹം പറയുന്നതാണ്. എങ്ങനെ? അവനിൽ വീണ്ടും കാമക്രോധാദികൾ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അയാൾക്ക് ദീക്ഷ കൊണ്ടയാൾ മോചിക്കുമെന്ന് കരുതണ്ട എന്ന് പറഞ്ഞാൽ, വീണ്ടും ശക്തിപാദം താത്കാലികമായ ഒരു ഉണർവിനെ കൊടുക്കുന്നതേ ഉള്ളൂ. അത് ഉപദേശത്തിൽ ശിഷ്യന് വിശ്വാസവും പ്രയത്നിക്കുന്നതിനുള്ള ഉത്സാഹവും എല്ലാം കൊടുക്കും. താത്കാലികമായി അയാളിലിരിക്കുന്ന അജ്ഞാന മറയ്ക്കൊരു മാറ്റം കൊടുക്കും. പക്ഷെ അതുകൊണ്ട് അയാൾ മുക്തനായി എന്ന് കരുതണ്ട. ദീക്ഷിതോപി നമ്പുച്ചത്. എന്തുകൊണ്ട്? വീണ്ടും അവനിൽ അവന്റെ പൂർവ്വവാസന അനുസരിച്ച് കാമക്രോധാദികളെല്ലാം വരാം. അവൻ ആർജിച്ച ഉണർവിനെ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും അവന് കഴിഞ്ഞില്ലെന്ന് വരാം. അപ്പൊ വീണ്ടും അവന് ശ്രമം അവിടെ ആവശ്യമാണ്, ഗുരു ഉപാസന അവിടെ ആവശ്യമാണ്, പിന്നെ ഗുരു നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിലൂടെയെല്ലാം മുമ്പോട്ട് പോകേണ്ടി വരും. ഇതാണ് ശക്തിവിവാദത്തെക്കുറിച്ച് അതിന്റെ ആചാര്യന്മാര് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഗീതയിൽ പറയുന്നു, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ജ്ഞാനദാനം, അവിടെ പറയുന്ന എന്താണോ ആ ശ്ലോകത്തിന്റെ തന്നെ ആദ്യം പറയുന്നുണ്ട്, ഏവം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം. അത് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് എന്താണ് ജ്ഞാനദാനത്തെക്കുറിച്ച്. ദദാമി ബുദ്ധിയോഗം, അടുത്ത് തുടർന്ന് പറയുന്നു, തേഷാമേവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമ. ഇതെല്ലാം അർത്ഥങ്ങൾ ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. അപ്പൊ തുടർന്ന് വരും, ഞാനവന്റെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, അവന് ജ്ഞാനത്തെ കൊടുക്കുന്നു എന്നെല്ലാം പറയുന്നതിന് മുമ്പ് അവിടെ പറയുന്ന എന്താണ്? സതതം, നിരന്തരമായി ഈ സാധനയിൽ മുഴുകിയിരിക്കുന്നു. പ്രീതിപൂർവകം ഭജതാം, അത്യന്ത പ്രീതിയോടുകൂടി എന്നെ ഭജിക്കുന്നവൻ. അവിടെ പറയുന്നതും ഇവിടെ തന്റെ വിഭൂതിയായിട്ട് പറയുന്നതാണ്. പറഞ്ഞല്ലോ, ഒന്ന് ഗുരു എന്നുള്ള നിലയ്ക്ക് നിന്നുള്ള ഉപദേശം, തത്വജ്ഞാനി എന്നുള്ള നിലയ്ക്ക്. മറ്റൊരു സ്ഥലത്ത് തന്റെ വിഭൂതികളെ കുറിച്ച് പറയുന്നു, ഈശ്വരീയ ഭാവത്തെ അവലംബിച്ചിട്ട്. ഗീതയിൽ ഇത് രണ്ടുമുണ്ട്, മാറി മാറി വരുന്നുണ്ട്. അവിടെയാണ് വിശ്വരൂപ ദർശനത്തിൽ ജ്ഞാനദൃഷ്ടിയെല്ലാം കൊടുത്തത്. അതിനെ രണ്ടിനെയും നമ്മൾ രണ്ട് തലത്തിൽ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചാണ് തത്വജ്ഞാനിയുടെ അവസ്ഥ, അവതാര പുരുഷന്റെ അവസ്ഥ. ഒരു അവതാര പുരുഷന്റെ അവസ്ഥയിൽ പോലും ഒരാൾക്ക് ജ്ഞാനദാനം ചെയ്യുന്നപ്പോ സതതയുക്തന്മാർക്ക്, അതും സാമ്പ്രദായികമായ ദീക്ഷയും, ദീക്ഷ ഒരുവൻ സ്വീകരിച്ചതിന് ശേഷമാണ് അവൻ പിന്നെ സതതയുക്തനായി തീരുന്നത്. അതുകൊണ്ടാണ് ആചാര്യൻ തന്നെ പറഞ്ഞത് ദീക്ഷിതോപി എന്ന മുച്ചതേ എന്ന് പറഞ്ഞു. ദീക്ഷിതനായാലും അവൻ മുക്തനാകണമെന്നില്ല. എന്നുവെച്ചാൽ വർത്തമാന ജന്മത്തിൽ പിന്നെ അവന് ജന്മങ്ങൾ വീണ്ടും എടുക്കേണ്ടി വരും, ചിലപ്പോൾ വീണ്ടും ദീക്ഷകൾ സ്വീകരിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നതല്ല, അവൻ സതതയുക്തനാണെങ്കിൽ അവൻ ആ സ്റ്റേജെല്ലാം കഴിഞ്ഞു, എന്നാലേ അവൻ ആ സതതയോഗം അധ്യാത്മജ്ഞാന നിത്യത്വം ഇങ്ങനെ ആ അവസ്ഥയെക്കുറിച്ച് പല ഭാഗങ്ങളിലും ഭഗവാൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ദൃഢംപ്രദന്മാർ ഇങ്ങനെ പലതും പറയുന്നുണ്ട്. ആ രീതിയിൽ ആധ്യാത്മികമായി വളരെ മുന്നോട്ട് പോയവന് എന്തായാലും അവനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനപ്രാപ്തി സമ്പാദിച്ചേ പറ്റൂ. ഈശ്വരീയ ജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെ സതതയുക്തനായ ഒരുവന് കൈവരിച്ചേ പറ്റും. അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരുവൻ ഒരിക്കലും ധരിക്കാൻ പാടില്ല. എന്താണോ അത് തന്റെ ഒരുവന്റെ പ്രയത്നം കൊണ്ട് അല്ലെങ്കിൽ പുരുഷ പ്രയത്നം കൊണ്ട് നേടിയതാണ്, അല്ലെങ്കിൽ തന്റെ ബുദ്ധിവൈഭവം കൊണ്ട്, ഊഹാവോഹ വിചക്ഷണതയോ മേധാവിത്വമോ എല്ലാം കൊണ്ട് നേടിയതാണ്. അങ്ങനെ ഒരാൾ ധരിക്കാൻ പാടില്ല. അങ്ങനെ നേടേണ്ടതാണ്, നേടിയവനങ്ങനെ ധരിക്കത്തില്ല. അങ്ങനെ നേടേണ്ടതാണെന്ന് കരുതി തന്റെ അഹന്തയെ മുൻനിർത്തിയാലും പ്രവർത്തിക്കാൻ പാടില്ല. മറിച്ച് അതും ഈശ്വരകൃപയ്ക്ക് അധീനമാണ്. അത് ഈശ്വരന്റെ വിഭൂതിയാണ് ആ ജ്ഞാനദാനം എന്ന് പറയുന്നത്. അങ്ങനെ അത് പ്രാപ്തമാകാൻ പറ്റും. പരമാർത്ഥ ജ്ഞാനം അല്ലെങ്കിൽ പരമാത്മജ്ഞാനം അത് ഈശ്വരകൃപയ്ക്ക് അധീനമാണ്. അതാണ് അവിടെ വ്യക്തമാക്കുന്നത്. ഞാൻ അവന്റെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ അവന്റെ പ്രയത്നത്തോട്ടും കുറച്ച് കാണിക്കുന്നുമില്ല. പുരുഷ പ്രയത്നത്തെ കുറച്ച് കാണിക്കാതെ തന്നെ ഈശ്വരന്റെ കൃപയുടെ മഹത്വത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് രണ്ട് കാര്യം പറയുന്നത്. ഒന്നെന്താണ് പറയുന്നത്? ഏവം സതതയുക്താന. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ സതതയുക്തന്മാർക്ക് മാത്രമേ ഈശ്വരൻ ജ്ഞാനത്തിന്റെ കൃപ ചൊരിയുകയുള്ളൂ. അതല്ല, ഇത് തെറ്റിദ്ധരിക്കാം. ഈശ്വരൻ എങ്ങനെ ജ്ഞാനം തരും എങ്കിൽ ഈശ്വരനോട് ജ്ഞാനം തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് താൻ മറ്റൊന്നും ചെയ്യാതിരുന്നാൽ മതി, അല്ലെങ്കിൽ ഈശ്വരൻ ജ്ഞാനം തരും അതുവരെ തനിക്ക് പ്രത്യേകിച്ച് കർത്തവ്യങ്ങളൊന്നുമില്ല എന്ന് കരുതി ഒരാളിരിക്കാം. അത് സാധ്യമല്ല. കാരണം ജ്ഞാനം മാത്രമല്ല, അന്നവസ്ത്രാദികളെല്ലാം ഈശ്വരന്റെ കൃപ കൊണ്ടാണ് ജീവന്മാർക്ക് പ്രാപ്തമാകുന്നതെന്നാണ് ആധ്യാത്മികമായ സിദ്ധാന്തം. വിശ്വാസവും അത് തന്നെ. അന്നം ഈശ്വരൻ തരുന്നു എന്ന് കരുതി കൃഷി ചെയ്യാതെയും പാകം ചെയ്യാതെയും ഭക്ഷണം കഴിക്കാതെയും ആരുടെയും വിശപ്പ് മാറാറില്ല. അപ്പോൾ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരന്റെ ജ്ഞാനദാനം ഉണ്ടാവും. അപ്പോൾ ഈ ജ്ഞാനദാനം എന്ന് പറയുന്നത് കൊണ്ട് തന്റെ പ്രവർത്തനത്തെ അതൊട്ടും കുറച്ച് കാണിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. പുരുഷ പ്രയത്നത്തിന്റെ സ്ഥാനം ഉണ്ട്, പക്ഷെ അതിന് അവന് അഭിമാനം വരാൻ പാടില്ല. ഈശ്വരന്റെ അപാരമായ അപരിമേയമായ കൃപയിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് തന്നെ അവൻ സാധനയിൽ മുന്നോട്ട് പോകണം. അതുകൊണ്ട് ആ രണ്ട് കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുകയാണ്. ദീക്ഷ എന്ന് പറയുന്നത് ആരംഭമാണ്, ജ്ഞാനദാനം എന്ന് പറയുന്നത് അവസാനം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ജ്ഞാനദാനവും ദീക്ഷയും തമ്മിലുള്ള വ്യത്യാസം. കാരണം അവിടെ ജ്ഞാനദാനത്തെ കുറിച്ച് പറഞ്ഞിട്ട് എന്താണ് ഭഗവാൻ പറയുന്നത്? നാശയത്തി, ഞാൻ അവന്റെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്നാണ്. എങ്ങനെ? ജ്ഞാനത്തെ പ്രദാനം ചെയ്തുകൊണ്ട് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, പിന്നീട് അവിടെ മറ്റൊന്ന് ശേഷിക്കുന്നില്ല. ദീക്ഷിതൻ അങ്ങനെയല്ല, അവൻ പിന്നീട് സതതയുക്തനാകേണ്ടതാണ്. നിരന്തരമായ സാധന അനുഷ്ഠാനങ്ങൾ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ സാധാരണഗതി അവന് ചെയ്യേണ്ടതാണ്. അപ്പൊ ശക്തിപാദ സമ്പ്രദായത്തിൽ വരുന്ന ദീക്ഷയും ഭഗവാൻ പറയുന്ന ജ്ഞാനദാനവും രണ്ടും രണ്ടവസ്ഥകളിലാണ് പറയുന്നത്. ആ ജ്ഞാനദാനത്തിന് ശേഷം പിന്നീട് അവന് ഒന്നും തന്നെയില്ല, അത് അവസാനമാണ്. പറയുന്നു, അങ്ങനെ ഞാൻ അവന്റെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, അവൻ മുക്തനായിത്തീരുന്നു എന്ന് പറയുന്നു. അതാണ് അതിന്റെ വ്യത്യാസം. അത് ഒരു കാരണവശാലും നമ്മൾ തെറ്റിദ്ധരിക്കാനും പാടില്ല. എന്താണ്? ഗുരു എല്ലാം തന്നോളും, തനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള ആലസ്യം, അകർത്തവ്യത, ഇതിനെയൊന്നും പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇത്തരം ഉപദേശം. അതിനും എന്താണോ ഒരു തത്വജ്ഞാനിയായ ഗുരുവിനെ സംബന്ധിച്ചും ഈശ്വരന്റെ വിഭൂതിയെ സംബന്ധിച്ച് രണ്ടാണ്. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എന്തു ചെയ്യുന്നു? ഗുരുവിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നു ഗുരു ശിഷ്യന്. ഗുരു എന്നുള്ള നിലയ്ക്ക് എല്ലാ മാർഗനിർദ്ദേശങ്ങളും കൊടുക്കുന്നു, ശിഷ്യൻ പരിശ്രമിക്കുന്നു. അവിടെ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകുന്നു. ആ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അവിടെ ഈശ്വര കൃപ തന്നെ, നമ്മൾ മുമ്പ് പറഞ്ഞു, ഈശ്വര കൃപ തന്നെ ഗുരുവിന്റെ അനുഗ്രഹ രൂപത്തിൽ അവിടെ വരും. അവിടെ നമുക്ക് ഈശ്വരന്റെ കൃപ, ഗുരുവിന്റെ അനുഗ്രഹം ഒന്ന് രണ്ടായി തിരിക്കാൻ ഒക്കത്തില്ല. ഈശ്വരൻ അവിടെ ഗുരുവായി തന്നെ അവനെ അനുഗ്രഹിക്കുന്നു. പക്ഷെ ഈശ്വരന്റെ വിഭൂതികൾ അത് തത്വജ്ഞാനിക്ക് പ്രാപ്തമല്ല, അത് ഈശ്വരന് മാത്രം സ്വന്തമാണ്. പക്ഷെ ഈശ്വരന്റെ അവിടെ ഈശ്വരൻ തന്നെ ഗുരുവിനെ ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ഗുരുവിനും ജ്ഞാനദാനം നൽകി ശിഷ്യനെ മോക്ഷത്തിലേക്ക് നയിക്കാൻ പറ്റുന്നു. പക്ഷെ അത് ഈശ്വര വിഭൂതിയെ അംഗീകരിച്ചുകൊണ്ട്, ഈശ്വരാധീനമായി മാത്രം ഗുരുവിനത് സാധ്യമാകുന്നു. അടുത്ത് ചോദിക്കുന്നത്, ഒരു പക്വമായ അവസ്ഥ എത്തിയാലും ഒരു ശിഷ്യൻ തന്റെ പരിമിതികളെ അതിജീവിച്ച് പരമപ്രാപ്തിയെ എത്താൻ സ്വയം കഴിയുന്നില്ല, അവിടെ ഗുരുവിന്റെ കൃപ ശിഷ്യനെ പരമപ്രാപ്തിയിലേക്ക് എത്തിക്കും. അങ്ങനെയാണെങ്കിൽ ഈശ്വരന് മാത്രം ജ്ഞാനദാനം ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് യുക്തമാണ്. അതായത് ഗുരുവിന് ജ്ഞാനദാനം സാധ്യമാണോ അതോ ഈശ്വരനാണോ എന്നാണ് പറഞ്ഞല്ലോ. ഈശ്വരൻ അതിന്റെ പരമാർത്ഥാവസ്ഥ, ഈശ്വരൻ നിഷ്ക്രിയനും നമ്മളത് കഴിഞ്ഞ തവണ ചർച്ച ചെയ്തതാണ്. നിഷ്ക്രിയനായിരിക്കും, നിർഗുണനായിരിക്കും. അപ്പൊ ആ അവസ്ഥയിൽ ഈശ്വരന് ആർക്കും ഒന്നും കൊടുക്കുന്നില്ല, ആരും നിന്നൊന്നും വാങ്ങുന്നില്ല, ഒന്നുമില്ല. ആ ഈശ്വരൻ തന്നെ വിഭൂതിയെ സ്വീകരിച്ച് നിൽക്കുന്ന ഭാവമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്, കൃഷ്ണനായി നിൽക്കുന്ന ഭാവം. അവിടെ ആ ഈശ്വരനുള്ള വിഭൂതികൾ അത് ഈശ്വരന് മാത്രമുള്ളതാണ്, ഒരു തത്വജ്ഞാനിക്ക് ഉള്ളതല്ല. തത്വജ്ഞാനിക്ക് സാധ്യമല്ല. പറഞ്ഞല്ലോ അർജുനന് വിശ്വരൂപ ദർശന യോഗത്തിൽ നമ്മളത് വിശദമായി ചർച്ച ചെയ്ത കൊടുക്കുന്ന ആ വിശ്വരൂപ ദർശന യോഗ്യത അത് ഈശ്വരൻ തന്നെ വിഭൂതിയായി നൽകുന്നതാണ്. അതൊരു തത്വജ്ഞാനിക്ക് സാധ്യമല്ല. ഈശ്വരനാർക്കെല്ലാം കൊടുത്തു വിഭൂതി. അത്തരത്തിലുള്ള ഈശ്വരന്റെ വിഭൂതി രൂപത്തിലുള്ള ജ്ഞാനദാനം അത് തത്വജ്ഞാനിക്ക് സാധ്യമല്ല. അത് തത്വജ്ഞാനിക്കും ജ്ഞാനദാനം, ഗുരുവിനെ തന്നെ പറയുന്ന എന്താണോ ജ്ഞാനപ്രദൻ, ജ്ഞാനത്തെ നൽകുന്നവനാണ്. പക്ഷെ ഗുരു എങ്ങനെയാ ജ്ഞാനത്തെ നൽകുന്നു? ജ്ഞാനത്തിനുള്ള ഉപായങ്ങളെല്ലാം ശിഷ്യനെ ബോധിപ്പിച്ച് അതെല്ലാം ശിഷ്യനെ കൊണ്ട് അനുഷ്ഠിപ്പിച്ച് ആ ശിഷ്യന്റെ മേലിൽ കൃപ അനുഗ്രഹം ചൊരിഞ്ഞ് ആ ശിഷ്യനെ പ്രാപ്തനാക്കി. അവൻ പ്രാപ്തനായി വരുമ്പോൾ അവനിൽ ജ്ഞാനം പ്രകാശിക്കുന്നു. ആ രീതിയിൽ തത്വജ്ഞനായ ഒരു ഗുരു ശിഷ്യനെയും ജ്ഞാനപ്രാപ്തിയിലേക്ക് നയിക്കുന്നു. ആ രീതിയിൽ തത്വജ്ഞനായ ഒരു ഗുരു ശിഷ്യനും ജ്ഞാനം പ്രദാനം ചെയ്യുന്നുണ്ട്. അത് ഈശ്വരന്റെ വിഭൂതി എന്ന നിലയ്ക്കല്ല. കാരണം ഈശ്വരന് എന്തൊക്കെ സാധ്യമാകും എന്തൊക്കെ അസാധ്യമാകും എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് പരമാവധി പറയാമെന്നുള്ള എന്താണ്? സർവജ്ഞനും സർവശക്തനുമാണ്. ആ സർവജ്ഞത്വം, ആ സർവശക്തിത്വം, സർവനിയാമകത്വം, ഇതൊന്നും ഒരു തത്വജ്ഞാനിയായ ഗുരുവിന് പ്രാപ്തമല്ല. എന്തുകൊണ്ട്? അതും നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. തന്റെ അലൗകികമായ ദിവ്യമായ മായാശക്തിയെ ആശ്രയിച്ചിട്ടാണ് ഈശ്വരൻ മനുഷ്യരൂപത്തിൽ വന്ന് ലോകസംഗ്രഹ പ്രവൃത്തികൾ ചെയ്യുന്നത്. അപ്പോൾ ആ മായാ ഉപാധിയിലൂടെ സാധിക്കുന്ന കാര്യങ്ങൾ അജ്ഞാനത്തിൽ നിന്ന് മോചിച്ച് ജ്ഞാനത്തെ പ്രാപിച്ച ഒരു ഗുരുവിന് അതൊന്നും സാധ്യമല്ല. രണ്ടും രണ്ടായിട്ട് ചെയ്യും. ആ ഒരു ഈശ്വരന് ഗുരുവിലൂടെ പ്രവർത്തിക്കാം. അതാണ് ഗുരുവിന് ജ്ഞാനദാനം ചെയ്യാൻ കഴിയുന്നത്. പക്ഷെ അത് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു തത്വജ്ഞാനിയുടെയും ഒരു അവതാര പുരുഷന്റെയും നില രണ്ടും രണ്ടാണ്. രണ്ടുപേർക്കും ഒരിടത്ത് വിഭൂതികളുണ്ട്, ഐശ്വര്യമായ യോഗമുണ്ട്, മറ്റിടത്ത് അത്തരം കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഈശ്വരന് ചെയ്യുന്ന ആ ജ്ഞാനദാനം ഈശ്വരന് മാത്രമേ സാധ്യമാകൂ. ഗുരു ചെയ്യുന്ന ജ്ഞാനദാനം എന്ന് പറയുന്നത് ഈശ്വരനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അത് ഗുരുവിന്റെ ഒരു പരിമിതിയാണ്. പക്ഷെ ഈശ്വരനും അത് ചെയ്യാൻ, ഗുരുവിനും അത് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഗുരുവിനെ ജ്ഞാനപ്രദൻ എന്ന് പറയുന്നത്. പക്ഷെ രണ്ടു ഭാഗത്തായാലും ശരി, അത് മുഖ്യമായി ആശ്രയിക്കുന്നത് ശിഷ്യന്റെ യോഗ്യതയാണ്. ഒരവതാര അത് ഉദാഹരണം തന്നെ. ഇപ്പോൾ ഇവിടെ ഭഗവാൻ എന്താണ് ഈ ഗീതോപദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അർജുനന് ഈ ബോധം ഉണ്ടാക്കിക്കൊടുക്കുക, അല്ലെങ്കിൽ അർജുനനെ നിമിത്തമാക്കി മറ്റുള്ളവർക്ക് ബോധമുണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരു കാര്യം മുഖ്യമാണ്. എന്താണോ, ഇതിനർഹതയുള്ളവർ ഇത് പ്രാപിക്കട്ടെ എന്നാണ് ഭഗവാൻ പോലും ആഗ്രഹിക്കുന്നത്. ഭഗവാൻ പോലും സങ്കല്പിച്ചിരിക്കുന്ന അതാണ്. അല്ലായെങ്കിൽ ഒരാൾക്ക് ജ്ഞാനം കൊടുക്കുന്നതിന് ഈ 700 ശ്ലോകങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരുന്ന ഇത്രയും കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. ഈശ്വരൻ അങ്ങനെ ഒരു വരദാനമായി ജ്ഞാനം കൊടുക്കുകയാണെങ്കിൽ ഇത്രയും നീണ്ട ഒരു പ്രസംഗത്തിന്റെ ആവശ്യമൊന്നും. അപ്പോൾ ഇവിടെ മുഖ്യമായിരിക്കുന്നത് ഈശ്വരന്റെ കൃപ എന്നതിനോടൊപ്പം തന്നെ അത് സ്വീകരിക്കുന്നവന്റെ യോഗ്യതയാണ്, അവന്റെ അർഹതയാണ്. ആ അർഹതയ്ക്കനുസരിച്ച് ഈശ്വരനായാലും ജ്ഞാനദാനം നിർവഹിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ഒന്ന്, തത്വജ്ഞാനികളായ ഗുരുക്കന്മാർ അവരൊരു തരത്തിൽ പ്രവർത്തിക്കുന്നു. മറ്റൊന്ന്, അവതാര പുരുഷന്മാർ അവര് മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കുന്നു. രണ്ടുപേരും വിജ്ഞാനത്തെ നൽകുന്നു. തത്വജ്ഞാനി ശിഷ്യന് സാധനാ മാർഗങ്ങളെല്ലാം നിർദ്ദേശിച്ച് അവനെ ക്രമമായി നയിച്ച് അവനെ പടിപടിയായി നയിച്ച് തത്വജ്ഞാനി എന്ത് ചെയ്യുന്നു? ആ ശിഷ്യനെ ഈശ്വര കൃപയെ ബോധ്യപ്പെടുത്തി അതിന് വിധേയനായി അവനെ ആ ജ്ഞാനപ്രാപ്തിക്ക് അവനെ പാത്രമാക്കി തീർക്കുന്നു. അവതാരപുരുഷനാണെങ്കിലോ സതതയുക്തന്മാരായിരിക്കുന്ന യോഗ്യന്മാരായിരിക്കുന്ന അവർക്ക് ആ ജ്ഞാനദാനം ചെയ്യും. അവർക്ക് ഗുരു ഉണ്ടായിരിക്കാം, ഗുരുവില്ലായിരിക്കാം, പക്ഷെ അവർക്കത് യോഗ്യന്മാർക്ക് ജ്ഞാനദാനം ചെയ്യുന്നു. അതുകൊണ്ട് ഈശ്വരന് മാത്രമേ ജ്ഞാനദാനം ചെയ്യാം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ചെയ്യുന്ന ആ ജ്ഞാനദാനം ഈശ്വരന് മാത്രം, ഗുരു നൽകുന്ന ജ്ഞാനദാനം അത് ഗുരുവിന്റെ വഴി, ഗുരുമാർഗം എന്ന് പറയും. അപ്പോൾ ഗുരുമാർഗം വേറെയാണ്, അവതാര പുരുഷന്മാരുടെ മാർഗം വേറെയാണ്. ഭഗവാൻ ഇവിടെ ഈ രണ്ട് ഭാവത്തെയും കാണിക്കുന്നു. തന്റെ വിഭൂതികളെ ഇവിടെയെല്ലാം വിസ്തരിക്കുന്നു, അതിനെക്കുറിച്ച് പറയുന്നു. ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെ തന്റെ ഈശ്വരീയതയെ വെളിപ്പെടുത്തുന്നു. മറിച്ച് അതിന് മുമ്പ് സാധനാഭാഗങ്ങളെക്കുറിച്ചെല്ലാം വിശദീകരിക്കുന്നിടത്ത് തന്റെ ഗുരുത്വത്തെ വെളിപ്പെടുത്തുന്നു. അത് രണ്ടും ഒരിടത്ത് തന്നെ ഉണ്ട്. പക്ഷെ സാധാരണ മനുഷ്യരിൽ നമുക്കൊന്നേ കാണാൻ കഴിയൂ, ഗുരുത്വത്തെ മാത്രമേ കാണാൻ കഴിയൂ. ആ ഈശ്വരീയത അവതാര പുരുഷന്മാരിൽ മാത്രമേ കാണത്തൂ. അതുകൊണ്ട് ആത്യന്തികമായി ചിന്തിക്കുമ്പോൾ രണ്ടു വഴിക്കായാലും, ഗുരുമാർഗത്തിലൂടെ ആയാലും ശരി, ഈശ്വരീയ മാർഗത്തിലൂടെ ആയാലും ശരി, ഒരു ജീവൻ പ്രാപിക്കുന്നത് ഒന്ന് തന്നെ, ജ്ഞാനം തന്നെ, പരമാത്മജ്ഞാനം. അവിടെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഉപനിഷത്തിലും പറയുന്നുണ്ടോ, എന്നെ ആരും അറിയുന്നില്ല, മറിച്ച് ഞാൻ വെളിപ്പെടുത്തുകയാണ്. ഈ വിഷയം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ആത്യന്തികമായ വെളിപ്പെടുത്തൽ, അതിൽ വ്യത്യാസമൊന്നും. പക്ഷെ രണ്ട് രീതിയിൽ അവർ കൃപാപാത്രങ്ങളായിത്തീരുന്നു, ഒന്ന് ഗുരുമാർഗത്തിലൂടെ, മറ്റൊന്ന് ഈശ്വരീയമായ മാർഗത്തിലൂടെ. അതുകൊണ്ടിവിടെ ഗീതയിൽ പല ഭാഗങ്ങളിലും ഒരു തത്വജ്ഞാനിയായ ഗുരുവിന്റെ രൂപത്തിൽ ആധ്യാത്മിക തത്വങ്ങളെയൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക തന്നെ പെട്ടെന്ന് എന്താണ് ആ ഗുരുവിന്റെ ഗുരുത്വം മാറി മറ്റൊരു ഭാവത്തിലേക്ക് പ്രവേശിക്കും. അവിടെ അതാണ് ഈ വരുന്നത്, അഹം വൈശ്വാനരോ ഭൂത്വ എന്ന് പറയുമ്പോൾ അത് ഒരു തത്വജ്ഞന്റെ ഭാവമാണ്, ഈശ്വരീയ ഭാവമാണ്. ഞാൻ വൈശ്വാനരനായി സർവപ്രാണികളിലെയും ഹൃദയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. തത്വജ്ഞാനിക്ക് എന്ത് പറയാൻ പറ്റും? ഞാൻ തന്നെയാണ് സർവാത്മാവായിരിക്കുന്നത്, സർവം ഖലു ഇതം ബ്രഹ്മ, അത് പറയാൻ പറ്റും. അത് തത്വജ്ഞാനിയുടെ ഭാഷയാണ്. പക്ഷെ ഞാൻ വൈശ്വാനരനായിരിക്കുന്നു, വൈശ്വാനരാഗിനിയായിരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അത് ആ ഭാവം തത്വജ്ഞാനി കിട്ടുന്നില്ല. സർവ ആത്മതാതാത്മ്യം, അതാണ് തത്വജ്ഞാനം കൊണ്ടൊരാൾക്ക് പ്രാപ്തമാകുന്നത്. വാസുദേവ സർവമിതി ജ്ഞാനവാൻമാൻ പ്രബദ്ധ്യത, അവിടെ പറയുന്ന അതാണ്. സ മഹാത്മാസു ദുർലഭ എന്ന് പറഞ്ഞില്ലേ, അവിടെ ഭഗവാൻ പ്രത്യേകം പറഞ്ഞെന്താണ്, അവനൊരു മഹാത്മാവാണ് എന്ന് പറഞ്ഞാൽ അതൊരു ജീവൻ മഹത്വത്തെ പ്രാപിച്ചവനാണ്. എന്താണ് വാസുദേവ സർവമിതി? ഇതാണ് സർവാത്മഭാവം. ഈശ്വരീയഭാവം അതല്ല. ഈശ്വരീയ ഭാവത്തെ എവിടെ വെളിപ്പെടുത്തുന്നു? അവിടെ വിഭൂതികളിലൂടെ വെളിപ്പെടുത്തുന്നു. സുമോ ഭൂത്വ രസാത്മക എന്ന് തത്വജ്ഞാനിക്ക് പറയാൻ പറ്റത്തില്ല. വാസുദേവ സർവമെന്ന് തത്വജ്ഞാനിക്ക് പറയാം. പക്ഷേ യഥാദിത്യഗതം തേജ ജഗദ്ഭാസയതേ ഘനം എന്ന് തത്വജ്ഞാനിക്ക് പറയാൻ പറ്റും. അത് ഈശ്വരന് മാത്രമേ പറയാൻ പറ്റും. ഈശ്വരീയ പുരുഷനെ അത് വെളിപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് ഇത് പലർക്കും ഗീതയെ കുറിച്ച് പഠിക്കുന്ന വലിയ പണ്ഡിതന്മാർക്ക് പോലും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഭാഗമാണ്. ഭഗവാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നു, വേറെ സ്ഥലത്ത് അസ്മത് ശബ്ദം ഉപയോഗിച്ച് പറയും ഞാൻ. അതെങ്ങനെയാ? അപ്പൊ ഈ ഞാനെന്ന് പറയുന്ന മറ്റാരോ പറയുന്നത് പോലെ തോന്നുന്നു. നേരത്തെ പറയുന്ന തത്വജ്ഞാനം ഇതുമായിട്ടൊരു പൊരുത്തക്കേട് പോലെ. കാരണം സർവവും വാസുദേവനാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഒരു ഞാൻ എടുത്ത് പറയാൻ ആരാ? അവിടെ ആരാ ഈ രണ്ടാമത് വരുന്ന ഞാൻ? ഇതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഭാഗമാണ്. അപ്പൊ ഇവിടെ രണ്ട് ഞാനുണ്ട്. ഗീതയിൽ രണ്ട് ഞാനെ വെളിപ്പെടുത്തുന്നു. ഒന്ന് വാസുദേവ സർവം വിധി എന്ന് പറയുന്ന മഹാത്മാ, അത് ഭഗവാനല്ല, തത്വജ്ഞൻ. അനയോ തത്വദർശിന, തത്വദർശികളെ കുറിച്ച് പലയിടത്തും പറയുന്നുണ്ട്. ഇത് വേറിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കും. തത്വദർശികളെ കുറിച്ചും മഹാത്മാക്കളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവരെ ഒട്ടും മോശക്കാരല്ല. ഈ പ്രാപഞ്ചിക ബന്ധനങ്ങളിൽ നിന്നെല്ലാം മോചനം നേടിയവരാണ്. പക്ഷെ അവരെ കുറിച്ചൊക്കെ പറയുമ്പോൾ പിന്നെ ഇടയ്ക്കൊരു അഹം വരും. ഈ അഹമാണ് വ്യാഖ്യാതാക്കളെ കുഴയ്ക്കുന്നത്. ഇതാരാ ഈ അഹം? തത്വദർശിയും മഹാത്മാവും ഒക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഒരഹത്തെക്കുറിച്ച് പറയുന്ന. അവിടെ പറയുന്നിടത്തെല്ലാം എവിടെയെല്ലാം ഈ അഹം വരുന്ന അവിടെയെല്ലാം ഭാഷകാരൻ പറയില്ല, വിഭൂതികളെ കുറിച്ച് പറയണം. അപ്പൊ അവിടെ മനസ്സിലാക്കിക്കൊണ്ട് എന്താണോ അത് കൃഷ്ണന്റെ സ്വന്തം കാര്യം പറയുകയാണ്. അതുവരെ പറഞ്ഞെല്ലാം നാട്ടുകാര്യങ്ങളാണ്. ഇപ്പൊ സ്വന്തം കാര്യം പറയണം. ഞാൻ വേറെയാണ്, നിങ്ങൾ ധരിക്കുന്ന തരത്തിലല്ല. എത്ര യോഗേശ്വര കൃഷ്ണ മഹാഭാരതത്തിൽ പലതവണ ആവർത്തിച്ച് പറഞ്ഞു. യോഗേശ്വരനായ കൃഷ്ണൻ അത് വേറെയാണ്. കാരണം വാസുദേവ സർവം എന്ന് കാണുന്ന ഋഷിമാരും ജ്ഞാനികളും എല്ലാം ഈ യോഗേശ്വരനായ കൃഷ്ണനെ വീണ്ടും സ്തുതിക്കുന്നുണ്ട്. അത് നമ്മൾ മഹാഭാരതം നോക്കിയറിയാം. എല്ലാ ഋഷിമാരും യോഗേശ്വരനായ കൃഷ്ണന്റെ മുമ്പേ വരുമ്പോൾ അവരെല്ലാം എന്ത് വരുന്നു? അവരെല്ലാം സ്തുതിക്കുന്നു. അതാണ് ശുഷ്ക വേദാന്തവും ശരിയായ ആധ്യാത്മിക ജ്ഞാനവും തമ്മിലെ വ്യത്യാസം. യോഗേശ്വരനായ കൃഷ്ണന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ആ സ്ഥാനം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അർജുനോട് പറഞ്ഞു, പശ്യമേ യോഗമേശ്വരം, എന്റെ ഈ ഐശ്വര്യമായ യോഗത്തെ നീ ഒന്ന് മനസ്സിലാക്കുക. അല്ലാതെ വെറും ബ്രട്ട് വേദാന്തം മാത്രം മനസ്സിലാക്കിയാൽ അത് ആത്മവിദ്യ ആകത്തില്ല, പൂർണ്ണമാകത്തില്ല. അത് മാത്രം മനസ്സിലാക്കുമ്പോഴാണ് അവന് ഇതിനൊക്കെ ദുരഭിമാനവും മറ്റുമൊക്കെ തോന്നുന്നത്. അപ്പൊ ഈ ഒരു ഭാവത്തെ കൂടി ഉൾക്കൊള്ളണം. ആ വിഭൂതിയെക്കുറിച്ചാണ് അടുത്ത് വീണ്ടും പറയുന്നത്. ഇവിടെ ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്. എന്താണ് ഗുരുകൃപ എന്നാൽ എന്താണ് എന്ന് വിശദീകരിക്കാമോ? സാധ്യമല്ല. ഗുരുകൃപ എന്താണെന്ന് വിശദീകരിക്കാമോന്ന് ചോദിക്കുന്നത് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഗുരുകൃപ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ശിഷ്യനാകുക. വേറെ ഒരു വഴിയും. അപ്പോൾ ആദ്യം ശിഷ്യനാകുക. ശിഷ്യനാകുമ്പോൾ ഗുരുകൃപ മനസ്സിലാകും. ഇവിടെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ്, കൃപയാ കൃപ ജ്ഞാതവ്യ. ഈശ്വര കൃപയെക്കുറിച്ച് പറയുന്നിടത്ത് പറയും എന്താണ്, എന്താണ് ഈ കൃപ എല്ലാവരും ചോദിക്കും. അത് കൃപയിലൂടെ തന്നെ മനസ്സിലാക്കുക. കൃപയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ആ കൃപയിലൂടെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? കൃപയ്ക്ക് പാത്രമാണ്. പാത്രത എന്ന് വെച്ചാൽ അർഹത, അതിനുള്ള അർഹതയെ പ്രാപിക്കണം. കൃപയ്ക്കുള്ള അർഹതയെ പ്രാപിക്കണം. ഭഗവാൻ പറഞ്ഞല്ലോ, നീ സതതയുക്തനാണെങ്കിൽ എന്റെ കൃപ നിന്നിലുണ്ടാകും, നിന്റെ അവിവേകത്തെ ഞാൻ നശിപ്പിക്കും, നിന്റെ ഉള്ളിൽ ജ്ഞാനത്തെ ഞാൻ പ്രകാശിപ്പിക്കും, ഇതെല്ലാം ചെയ്യുന്നതാണ് കൃപ. അപ്പൊ അതിന് അർഹതയായി തീരണമെങ്കിൽ എന്ത് വേണം? ശിഷ്യനാകണം. അപ്പൊ ശിഷ്യനാകുമ്പോൾ അത് മനസ്സിലാവും എന്താണ് ഗുരുവിന്റെ കൃപയെന്ന്. അല്ലാതെ അത് വിശദീകരിക്കാൻ ഒക്കത്തില്ല. കൃപ എന്ന് പറയുന്നത് എന്താണ്? ആ ശിഷ്യന്റെ അനുഭൂതിയാണ്. ശിഷ്യനത് അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. കൃപ എന്ന് പറയുന്നത് അവന്റെ ത്രിവിധ ദുഃഖങ്ങൾക്കും ശാന്തി വരുത്തുന്നതാണ്. ആധ്യാത്മികവും ആദി ഭൗതികവും ആദി ദൈവികവുമായ അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കൃപ. അതിന് ശാസ്ത്രങ്ങൾ വിശദീകരിക്കാതിരിക്കുന്നില്ല. എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഒരാധ്യാത്മിക ജിജ്ഞാസ, അയാൾ ആത്മീയ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും മുഖ്യമായി വേണ്ടത് എന്താണ്? അതിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് ഗുരുപ്രാപ്തി, അതാണ് ഏറ്റവും പ്രഥമമായും പ്രധാനമായും വേണ്ടത് ഗുരുപ്രാപ്തിയാണ്. ഗുരുപ്രാപ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോ അത് കൃപയുടെ തുടക്കമായി. ഗുരുപ്രാപ്തി എന്ന് പറയുമ്പോൾ ഒരു ഗുരുവിനെ പോയി കണ്ടുമുട്ടി ഗുരുവിനോട് പെർമിഷൻ വാങ്ങി ആശ്രമത്തിൽ താമസിച്ചാൽ ഗുരുപ്രാപ്തിയാവത്തില്ല. പിന്നെങ്ങനെയാണ് ഗുരുപ്രാപ്തിയാവുന്നത്? ഗുരു അംഗീകരിക്കണം ശിഷ്യനാണ്. ശിഷ്യനാണെന്നുള്ള അംഗീകാരം കൂടെ കിട്ടണം. ഇവിടെ രണ്ട് വിപരീത ധ്രുവങ്ങളിലാണ് സംഭവിക്കുന്നത്. സദ്ഗുരുക്കന്മാര് ശിഷ്യരെ അന്വേഷിച്ച് നടക്കുന്നു, ശിഷ്യന്മാര് ഗുരുവിനെ അന്വേഷിച്ച് നടക്കുന്നു. ഇവർ കൂട്ടിമുട്ടുന്നില്ല. ഒരാള് സമുദ്ര ദർശനാർത്ഥം അതിനെക്കുറിച്ച് പറയുന്ന ഹിമവത് ഗമനം യഥ, സമുദ്രം കാണാൻ വേണ്ടിയിട്ട് ഒരാൾ ഹിമാലയത്തിലേക്ക് നടന്നതുപോലെയാണ് ഗുരുവിന്റെയും ശിഷ്യന്റെയും അവസ്ഥ. ഗുരുവിന്റെ അവസ്ഥയും പരിതാപമാണ്. എന്തുകൊണ്ട്? ഒരു ശിഷ്യനെ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. ഗുരുവിന് അതിനൊരു വേദനയുണ്ട്. ശിഷ്യനും ഗുരുവിനെ കണ്ടുമുട്ടുന്നില്ല. അപ്പോൾ അവിടെയാണ് ഗുരുപ്രാപ്തി. ശിഷ്യൻ അനന്യമായി പോകുന്നു, അന്യമായി പോകുന്നു, അനന്യമാകാത്തത്. അതൊന്ന് മുഖ്യം. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ശിഷ്യൻ അംഗീകരിക്കുന്നു. ഗുരു പറയണം, ആ എനിക്കൊരു ശിഷ്യൻ ഉണ്ടെന്ന് പറയണം. ആയിരക്കണക്കിന് ശിഷ്യന്മാര് പിറകെ നടന്നുകൊണ്ടൊന്നും കാര്യമില്ല. ഗുരു പറയണം, ഇതാ ഒരു ശിഷ്യൻ നിൽക്കുന്നു എന്ന് പറയണം. ഗുരുവിനെ കൊണ്ട് പറയിക്കാൻ കഴിഞ്ഞാൽ അവൻ ശിഷ്യനായി. അതാണ് ഗുരുപ്രാപ്തി ശിഷ്യന്റെ. പിന്നെ രണ്ടാമതോ, ആ കൃപയിൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ അവന്റെ സാധനയിൽ അത് പ്രതിഫലിക്കുന്നു. കൃപ അതെങ്ങനെ പ്രതിഫലിക്കും? അവന്റെ മുന്നിൽ എല്ലാ മാർഗങ്ങളും തുറന്നിട്ടിരിക്കും ഗുരുവിന്റെ കൃപയുണ്ടെങ്കിൽ. ആധ്യാത്മിക മാർഗത്തിൽ ഒന്നും തന്നെ അവൻ അന്യമാകത്തില്ല, അവൻ അപരിചിതമാകത്തില്ല. ഒന്നിനെ അവൻ കണ്ടെത്തേണ്ടി വരത്തില്ല. ഭഗവാൻ പറഞ്ഞതുപോലെ തന്റെ സ്വരൂപം മാത്രമല്ല തന്റെ മാർഗവും അവന് വെളിപ്പെടുന്നില്ല. അത് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. ആധ്യാത്മിക മാർഗം അവനെ സംബന്ധിച്ചിടത്തോളം ക്ലേശകരമായിരിക്കത്തില്ല. അവന്റെ തപസ്, സ്വാധ്യായങ്ങൾ, ജപധ്യാനാദികൾ എല്ലാം സഫലമായിരിക്കും. അതാണ് ഗുരുകൃപ കൊണ്ടുണ്ടാകുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്, ആധ്യാത്മിക, ആദ്യ ഭൗതിക, ആദ്യ ദൈവിക ദുഃഖങ്ങളെല്ലാം അവനിൽ നിന്നും മാറിപ്പോകും. പ്രത്യേകം പറയാൻ കാരണമുണ്ട്. കാരണം ആധ്യാത്മിക മാർഗത്തിൽ മുന്നോട്ട് പോകുന്നു ബഹുവിഘ്നങ്ങളെ നേരിടേണ്ടി വരും. അതാണ് ഈ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളായി വരുന്നത്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിഘ്നം ഒഴിയുമ്പോൾ വേറെ തരത്തിലുള്ള വിഘ്നം വരും. ഗുരുവിന്റെ കൃപയുണ്ടെങ്കിലോ ഒന്നുകിൽ ഈ വിഘ്നങ്ങളെല്ലാം ഒഴിഞ്ഞു മാറും. ഇനി ഗുരുവന്റെ പ്രാരബ്ധം വളരെ ശക്തമാണ്, അവനത് അനുഭവിച്ചേ തീരുമെങ്കിൽ അതിനെ അതിജീവിച്ച് അവൻ മുന്നോട്ട് പോകും, അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ. രണ്ടു തരത്തിലും ആകാം. അതിനപ്പുറം കടന്നുപോകുക എന്നുള്ളതാണ് മുഖ്യം. അത് ഗുരുകൃപ കൊണ്ട് സാധ്യമാകും. എന്നുവെച്ചാൽ അവന്റെ മുമ്പിൽ ആധ്യാത്മിക സാധനാ മാർഗത്തിൽ ഒന്നും തന്നെ വൈതരണികൾ സൃഷ്ടിക്കത്തില്ല. അപ്പോൾ അത് ഗുരുകൃപയുടെ അടയാളമാണ്, ഗുരുകൃപ പ്രാപിക്കുന്നതിൻ്റെ അടയാളം. സാധാരണ സാധകന്മാരുടെ മനസ്സ് എന്താണോ ക്ഷുബ്ധമായിരിക്കും. എന്നുവെച്ചാൽ വികല്പമായിരിക്കും, വിക്ഷിപ്തമായിരിക്കും, അല്ലെങ്കിൽ മൂഢമായിരിക്കും. കൃപയുണ്ടെങ്കിലോ അവന് ഏകാഗ്രമായ നിരുദ്ധമായ മനസ്സ്, ഏകാഗ്രമായ മനസ്സിനെ പോലെ പ്രധാനമാണ് നിരുദ്ധമായ മനസ്സ്. ആ നിരുദ്ധമായ മനസ്സിന്റെ പ്രത്യേകതകൾ എന്താണ്? ഈ ലൗകികമായ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടാത്ത മനസ്സ്. ഏകാഗ്രമായ മനസ്സും വഴിതെറ്റിപ്പോകും. അതിനാണ് മനസ്സിന് നിരുദ്ധ സ്വഭാവം എന്ന് പറയുന്നത്. എന്തിൽ നിന്നാണ് മനസ്സ് നിരുദ്ധമായിരിക്കേണ്ടത്? ലൗകിക പ്രലോഭനങ്ങളിൽ നിന്ന് അവന്റെ മനസ്സ് നിരുദ്ധമായിരിക്കുന്നു. കാമരാഗാദി വികാരങ്ങൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. അതോടൊപ്പം തന്നെ മാനദോഷവും മറ്റും ഇത്തരം വിക്ഷേപങ്ങളിൽ നിന്നും, അതൊക്കെ അന്ധക്കരണ വിക്ഷേപങ്ങളാണ്, അന്ധക്കരണ മാലിന്യങ്ങളാണ്. ഇതിൽ നിന്നെല്ലാം മനസ്സ് മുക്തമായിരിക്കും. അങ്ങനെയുള്ള മുക്തിയെ പ്രാപിക്കുന്ന മനസ്സിന്റെ ലക്ഷണം, അടയാളം എന്താണ്? അതാണ് മനസ്സിന്റെ ശാന്തി. ഗീതയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്, പരാം ശാന്തി, മനസ്സിന്റെ ശാന്തി. അപ്പോൾ കൃപയെ പ്രാപിച്ചവന്റെ മനസ്സ് സ്വസ്ഥവും ശാന്തവുമായിരിക്കും. അവിടെ അസ്വസ്ഥത കാണത്തില്ല, അവൻ നിശ്ചിന്തനായിരിക്കും. അതുകൊണ്ട് തന്നെ ശാന്തനുമായിരിക്കും. അവന് സാധ്യത്തിലോ സാധനാ മാർഗങ്ങളിലോ മതിഭ്രമം ഉണ്ടാകത്തില്ല. ഈ മതിഭ്രമം കെടുമതികൾക്കാണ് ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ ഇന്നൊന്ന് ചെയ്യും, നാളെ മറ്റൊന്ന് ചെയ്യും, അടുത്ത ദിവസം വേറെ നീയും, വീണ്ടും തിരിച്ചു വന്നിട്ട് ചെയ്യും. ഇങ്ങനെ ഒരു എത്തും പിടിയും കിട്ടാതെ ഓരോ കാര്യങ്ങളിൽ മനസ്സ് ഉഴറി നടക്കും. ഇതൊന്നും അവന് ഒരു കൃപയില്ലാത്തതിന്റെ ഇതാണ്. അവന് ഏകാന്ത യോഗിയായിരിക്കും. അവന്റെ വ്യക്തമായ സാധനാമാർഗത്തിൽ നിശ്ചിന്തനായി ഒരു വ്യാകുലതകളുമില്ലാതെ. ചിലർക്ക് ഈ വ്യാകുലതകളൊക്കെ കൂടിയേ തീരുമെന്ന് പറയും. ചില മഹാഭാവികൾ, അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരുപാട് പാപം ചെയ്തവർ, കരയാൻ വേണ്ടി മാത്രം ജനിച്ചവർ, കൃപ വന്നാൽ അത് മാറും. അല്ലാതെ ഇവിടെ പ്രശാന്ത മാനസേ, ഗീതയിൽ തന്നെ പറയും, ഉപനിഷത്തിലും പറയും, പ്രശാന്ത മാനസനായിരിക്കുന്നവൻ, അത് കൃപയുടെ ലക്ഷണമാണ്. ഇങ്ങനെ പ്രശാന്ത മനസ്സിനായി നിശ്ചിന്തനായി ഒരുവൻ ആധ്യാത്മിക മാർഗത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ മനസ്സിൽ വികല്പങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ പരിഹരിക്കുന്നു, ഗുരുകൃപ കൊണ്ട് പരിഹരിച്ചു പോകുന്നു. ഒരു ഏകാന്ത യോഗിയായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഗുരുകൃപയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക? അവനവൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കും, പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത്, കൃപയിലൂടെ തന്നെ ആ കൃപയെ മനസ്സിലാക്കുക. പുസ്തകത്തിലൂടെ പ്രഭാഷണത്തിലൂടെ ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നാലും ആ കൃപയെ ഉൾക്കൊണ്ട് ആചാര്യന്മാർ പറയുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നേയുള്ളൂ. അതാണ് ഇവിടെ അവസാനത്തെ ചോദ്യം. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഭഗവാനന്ദന്റെ വിഭൂതികളെക്കുറിച്ച് വീണ്ടും പറയുകയാണ്. കിഞ്ച അഹമേവ വൈശ്വാനര ഉദരസ്ഥോ അഗ്നിർഭൂത്വ, ഞാൻ തന്നെയാണ് ഉദരസ്ഥനായിരിക്കുന്ന അഗ്നിയായിരിക്കുന്നത്. ശ്രുതിയും പറയുന്നുണ്ട്, അയം അഗ്നിർ വൈശ്വാനരോ യോയം അന്ധ പുരുഷേ ഏനേദം അന്യം അന്നം വച്ചതേ. ഈ അഗ്നി വൈശ്വാനരനായിരിക്കുന്ന പുരുഷന്റെ ഉള്ളിലിരിക്കുന്ന ഏനേദം അന്നം വച്ചതേ, ഇതുകൊണ്ടാണ് ഈ അന്നം പചിക്കുന്നത്. പുരുഷന്റെ ഉള്ളിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ധരിച്ചു കളയരുത്, വയറ്റിനകത്തിരിക്കുകയാണ്. പുരുഷനെന്ന് പറയുന്നത് ജീവാത്മാവെന്നുള്ള ഉദ്ദേശത്തിലാണ്, അത് ആ ജീവന്റെ ഒരു ഭാഗമായിട്ടിരിക്കുന്നു. ശരിക്കും ജീവന്റെ ഭാഗമായിരിക്കുന്ന പ്രാണന്റെ ഒരു ബാഹ്യമായ ഭാവമാണ് ഈ അഗ്നി. അത് ഈ സ്ഥൂല ശരീരത്തിലൂടെ നമുക്ക് അനുഭവപ്പെടുന്നു. സ്ഥൂല ശരീരത്തിലൂടെ നമുക്ക് ഉഷ്ണമായി അനുഭവപ്പെടുന്നു എന്നാണ് ആയുർവേദക്കാരും മറ്റും പറയുന്നത്. അപ്പോൾ അത് ഉഷ്ണരൂപത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നതുകൊണ്ടാണ് അതിന് അഗ്നി എന്ന് പേര് വന്നത്. ഉഷ്ണമായിട്ട് അത് അനുഭവപ്പെടുന്നു പുറമേ. അത് പ്രാണൻ സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രാണന് ചൂടും തണുപ്പും ശീതസ്പർശാദി ഗുണങ്ങളിലൂടെ എന്നുള്ള അത് അനുഭവപ്പെടുന്നു. പക്ഷെ വൈശ്വാനരാഗിനി ഉഷ്ണരൂപത്തിന് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആ പ്രാണൻ തന്നെ സ്ഥൂല ശരീരത്തിൽ പ്രവർത്തിച്ച് ആ സ്ഥൂല പ്രവർത്തനം കൊണ്ട് അതിന് ഉഷ്ണത്വം അനുഭവപ്പെടുന്നതാണ്. അല്ലെങ്കിൽ പ്രാണന് ഉഷ്ണ ഗുണമൊന്നുമില്ല, അതുകൊണ്ട് അതിന് ഉഷ്ണമായി അനുഭവപ്പെടുന്നുണ്ട് അതിന് അഗ്നി എന്ന് പേര് വന്നു. അഗ്നിയുടെ സ്വഭാവം അത് കാണിക്കുന്നുണ്ട്. അഗ്നി എങ്ങനെയാണോ പുറമേ ദഹിപ്പിക്കുന്നത് പോലെ ഉള്ളിൽ ചെല്ലുന്ന അന്നപാനാദികളെ ഇതും ദഹിപ്പിക്കുന്നു. അപ്പോൾ അഗ്നിയായിരുന്ന് ദഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സ്ഥൂല ശരീരത്തിൽ ജീവനെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനമായ ഒരു കർമ്മം നിർവഹിച്ചുകൊണ്ട് പ്രാണ രൂപത്തിൽ ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഞാൻ തന്നെ പ്രാണാഗ്നിയായി എന്ന് പറയുന്നു. ഇത് വിഭൂതിയാണ്. ഒരു തത്വജ്ഞാനിക്ക് അഹം ബ്രഹ്മാസ്മി എന്നറിഞ്ഞവന് ഈ പ്രാണാഗ്നിയായി സർവശരീരത്തിലും കടന്നു കയറാനും നോക്കത്തില്ല. അത് ഈശ്വരന്റെ മാത്രം വിഭൂതിയാണ്. അതിനത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരു തത്വജ്ഞാനിക്കത് പറയാൻ പറ്റത്തില്ല. എന്താണ്? ഞാനിതാ വൈശ്വാനരാഗ്നിയായി സർവപ്രാണികളുടെയും ശരീരത്തിൽ കടന്നിരിക്കുന്നു. അങ്ങനെ ഒരുവൻ പറയുകയാണെങ്കിൽ അവൻ മഹാമൂഢനാണ്, ജ്ഞാനിയല്ല. അസമയ തത്വജ്ഞാനിക്ക് പറയാം, എന്താണ് വാസുദേവ സർവം, സർവവും ആ വാസുദേവൻ തന്നെ. അത് പറയാൻ പറ്റും, ഇത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതിന്റെ പ്രത്യേക വിഭൂതി എന്ന് പറയുന്നത്. ഇത് പറയുന്ന ആള് കേവലം ഒരു തത്വജ്ഞാനിയല്ല, ഈശ്വരപുരുഷനാണ്, അല്ലെങ്കിൽ ആൾ ദൈവമാണ്. രണ്ടു തരത്തിലും പറയും. ഉദരസ്ഥോ അഗ്നിർഭൂത്വ, ഉദരസ്ഥനായിരുന്ന അഗ്നിയായിക്കൊണ്ട് ഇത്യാദി ശ്രുതേഹേ, ഇത് ശ്രുതി തന്നെ പറയുന്നു. ഈശ്വരന്റെ വിഭൂതികളെ കുറിച്ച് പറയുമ്പോൾ ശ്രുതിയും ഇത് വെളിപ്പെടുത്തുന്നുണ്ട്. വൈശ്വാന രഹസ്യം പ്രാണിനാം പ്രാണവതാം ദേഹമാശ്രിത പറയും. പ്രാണനുള്ളവരുടെ അത് പ്രത്യേകം പറയുന്നത് എന്താണ്? ജീവൻ, ജീവനാണ് പ്രാണവാനായിട്ടിരിക്കുന്നത്. ആ ജീവൻ സ്ഥിതി ചെയ്യുന്ന ശരീരങ്ങളിൽ വെച്ചുകൊണ്ട് പ്രവിഷ്ഠനായി പ്രാണാപാന സമായുക്തന്മാരായി ആ പ്രാണനെ തന്നെ രണ്ട് ഭാവങ്ങളാണ് പ്രാണാപാന ഭാവങ്ങൾ. അതെല്ലാം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പ്രാണാപാനാഭ്യാസ സമായുക്തനായി സംയുക്തനായി പചാമി പത്തിങ്കരോമി, പാകം ചെയ്യുന്നു എന്ന് വെച്ചാൽ ശരീരത്തിന് നിലനിർത്തുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നു. അന്നം അശനം ഭക്ഷണം ചതുർവിധം, നാല് തരത്തിലുള്ള ഭക്ഷണത്തെ ഏതൊക്കെയാണ്? ചതുഷ്പ്രകാരം ഭക്ഷണം. ഭോജ്യം ചോറും മറ്റുമാണ് ഭോജ്യം, ചവച്ച് തിന്നുന്നത്. ഭക്ഷ്യം പായസവും മറ്റും. എന്നുവെച്ചാൽ കുറേക്കൂടി മൃദുവായത് അധികം ചവയ്ക്കാതെ കഴിക്കാൻ പറ്റിയതിന് ഭക്ഷ്യം എന്ന് പറയും. ചോഷ്യം കരിമ്പ് കഴിക്കുന്നത് പോലെ കഴിക്കാൻ പറ്റിയാണ് ചോഷ്യം. കരിമ്പ് എങ്ങനെയാണ് കഴിക്കുന്നത്? അതുപോലെ. അതിന്റെ വിശദീകരണം സ്വയം മനസ്സിലാക്കിക്കോണം. കരിമ്പ് കഴിച്ചിട്ടില്ലാത്ത കഴിച്ചിട്ടുള്ളവർ ഇല്ലാത്തവർ കഴിച്ചു നോക്കണം. ലേഹ്യം അറിയാമല്ലോ, ലേഹ്യം. ലേഹ്യം കഴിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. അതുപോലെയുള്ള ഭക്ഷണങ്ങൾ ഇതെല്ലാം ഇനി അതെങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടെന്ന് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്നും കഴിക്കാത്തവരാരും കാണത്തില്ലല്ലോ. അപ്പൊ ഈ നാല് തരത്തിലുള്ള ഭക്ഷണം, ഈ നാല് തരത്തിലുള്ള ഭക്ഷണവും എന്താണ്? ഭോക്താ വൈശ്വാനരോ അഗ്നിഹി അഗ്നേര ഭോജ്യം അന്നം സോമഹ തദ്ദുഭയം അഗ്നിഷോമോ സർവം. ഇത് വേദങ്ങളിൽ പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് പറയുന്നു. പറഞ്ഞല്ലോ ഈ അധ്യായത്തിന്റെ ഒരു പ്രത്യേകത തന്നെ ഇത് വേദമന്ത്രങ്ങളുടെ ഒരു അനുവാദം എന്ന് വേണമെങ്കിൽ പറയാം. വേദത്തിന്റെ ഭാഷ അത് വൈദികമെന്ന് പറയും. ഇത് ലൗകിക ഭാഷയിലാക്കിയെന്നേ ഉള്ളൂ, അതിന് ലൗകിക സംസ്കൃതത്തിലേക്ക് മാറ്റി വൈദിക സംസ്കൃതത്തിൽ. അത്രമാത്രം വേദവുമായിട്ട് ഉപനിഷത്തുകളുമായിട്ട് ബന്ധമുള്ള ഒന്നാണ് ഈ പതിനഞ്ചാം അധ്യായം. ഊർധ്വം മൂലം എന്ന് തന്നെ തുടങ്ങുന്നു, അതുപോലെ അവസാനിക്കുന്നു ആ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ വേദത്തിലൊരു ഉപാസനാ രീതിയെ കുറിച്ച് പറയുന്നു. വേദത്തിൽ ഉപാസനാ കാണ്ഡങ്ങളും നിരവധി ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം കർമ്മത്തിന്റെ ഭാഗമായി അനുഷ്ഠിക്കേണ്ടതാണ്. അതായത് കർമ്മങ്ങൾ പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളാണ്, ദേവതയും മന്ത്രവും. ആ മന്ത്രങ്ങളിൽ കർമ്മസ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ, പലതരത്തിലുള്ള മന്ത്രങ്ങൾ. അതുകൂടാതെ ഉപാസനയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളുമുണ്ട്, മന്ത്രഭാഗങ്ങളുണ്ട്. ആ കർമ്മം ചെയ്യുന്ന ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ മന്ത്രം ജപിക്കണം. ആ മന്ത്രം ജപിക്കുമ്പോൾ അവിടെ ബാഹ്യമായി ചെയ്യാനൊന്നുമില്ല, ചില സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടതും വരും. അപ്പോൾ അത് ആ മന്ത്രത്തിന്റെ ജപം എന്ന് പറയുന്നത് ഒരു ഉപാസനയാണ്. ഉപാസന എന്ന് പറഞ്ഞാൽ ഒരു ധ്യാനമാണ്. ആ ധ്യാനം കൂടി ചേർന്നാലേ ആ കർമ്മം പൂർത്തിയായി ഫലത്തെ കൊടുക്കത്തുള്ളൂ. അതുപോലെ ഒരു കർമ്മപ്രകരണത്തിലുള്ള ഒരു ഉപാസനയെക്കുറിച്ച് പറയണം. ഭോക്താ വൈശ്വാനരോ അഗ്നി, ഈ സർവപ്രാണികളിലും ഭോക്താവായിരിക്കുന്നവൻ ഭക്ഷിക്കുന്നവനായിരിക്കുന്ന ആരാണ്? ഈ വൈശ്വാനര അഗ്നിയാണ്. വൈശ്വാനരൻ എന്നതിന് പേര് വരാൻ കാരണം സർവപ്രാണികളിലും അതിരിക്കുന്നു, ഒരു ജീവശരീരത്തിലല്ല. അഗ്നിഹേ ഭോജ്യം അന്നം സോമഹ, ആ അഗ്നി ഇടഭോജ്യമായിരിക്കുന്ന അത് സോമമാണ്. എവിടെ? ഇവിടെ യാഗം ചെയ്യുന്നിടത്ത് അവിടെ ഹവിസ് അർപ്പിക്കുമ്പോൾ സോമമാകുന്ന ഹവിസ് അവിടെ അഗ്നിയിലേക്ക് അർപ്പിക്കുന്നു, ഉയരത്തേക്ക്. അപ്പോൾ ബാഹ്യമായി അവിടെ ഒരു ക്രിയ നടക്കുകയാണ്, പുറമെയുള്ള അഗ്നിയിലേക്ക്, ഹോമകുണ്ടത്തിൽ ജ്വലിക്കുന്ന അഗ്നിയിലേക്ക് സോമരസത്തെ പകറുന്നു. അത് ബാഹ്യമായ യാഗം. ആ യാഗം നടത്തുന്നവൻ ഭാവന ചെയ്യുകയാണ്, ഇതുപോലൊരു യാഗം, ഒരു ഹോമം തന്നിന് നടക്കുന്നുണ്ട്. എന്താണ്? തന്റെ ഉള്ളിൽ അല്ലെങ്കിൽ സർവ പ്രാണികളുടെയും ഉള്ളിലിരിക്കുന്ന വൈശ്വാനര അഗ്നിയിലേക്ക് സർവപ്രാണികളും അന്നമാകുന്ന സോമത്തെ ഹവിസിനെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെയും ഒരു ഹോമം നടക്കുകയാണ്. അപ്പോൾ ബാഹ്യമായിട്ടുള്ള ഹോമത്തിൻ്റെ ആന്തരികമായ ഒരു ഭാവന, ഇതിനാണ് ഉപാസന എന്ന് പറയുന്നത്. ഇങ്ങനെ ഭാവന ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അവിടെ പറയുന്നു എന്താണ്, ഈ ഭാവന ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? തദ്ദേതത് ഉഭയം അഗ്നീഷോമു സർവം. അപ്പം ഇവിടെ ബാഹ്യമായിട്ടൊരു ചെറിയൊരു ഹോമ കുണ്ഡം ഉണ്ടാക്കി അതിൽ അല്പം അഗ്നിയെ ജ്വലിപ്പിച്ച് അതിൽ കുറച്ച് സോമരസം ഇടിച്ച് പിഴിഞ്ഞെടുത്ത് മന്ത്രോച്ചാരണത്തോടുകൂടി ഒരു ദേവതയെ ഉദ്ദേശിച്ച് അതി സമർപ്പിച്ച് ഹോമകർമ്മത്തെ അവിടെ പൂർത്തിയാക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കേവലം ബാഹ്യമായ ഒരു പ്രതീകമായിട്ടെടുത്തുകൊണ്ട് ആ ഹോമത്തെ അനുഷ്ഠിക്കുന്നവൻ ഭാവന ചെയ്യുകയാണ്, ഈ കാണുന്ന സർവവും ഈ സോമയാഗം തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അഗ്നികുണ്ഡത്തിൽ സമർപ്പിക്കുന്ന മാത്രമല്ല സോമയാഗം, സർവപ്രാണികളിൽ ഒരു സോമയാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അഹോരാത്രം എന്താണ്? സർവത്ര ഈ അഗ്നിയും സോമവും ജാഠരാഗ്നിയും അന്നവും കൂടി ചേർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ അഗ്നിയിലേക്ക് ചെല്ലുന്ന സോമത്തെ ദഹിപ്പിക്കുന്നു, ഇവിടെ ജാഠരാഗ്നിയിലേക്ക് ചെല്ലുന്ന അന്നത്തെ അത് ദഹിപ്പിക്കുന്നു. അവിടെ സോമത്തെ ദഹിപ്പിക്കുന്നു, ഇവിടുത്തെ അന്നത്തെ ദഹിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാവന വരുന്നതിന് വേണ്ടി അപ്പോൾ ഹോമത്തെക്കുറിച്ചുള്ള അവന്റെ ഭാവന മാറുന്നു. ഹോമത്തെക്കുറിച്ചുള്ള ബാഹ്യഭാവന മാറിയിട്ട് അവിടെ ആധ്യാത്മിക ഭാവന വരുന്നു. അപ്പം വാസ്തവത്തിലുള്ള ഹോമം ബാഹ്യമല്ല, അത് ആന്തരികമാണ്. ഈ തരത്തിലുള്ള ആന്തരികമായ ഹോമഭാവനയെക്കുറിച്ച് മഹാഭാരതത്തിലും പല ഭാഗങ്ങളും വരുന്നു. ഇന്ദ്രിയങ്ങളാണ് അവിടെ പ്രവർത്തിക്കുകൾ, അഹന്തയാണ് ആജ്യം, ഇങ്ങനെ പലതരത്തിലുള്ള ഹോമഭാവനകളുണ്ട്. ഇതെല്ലാം ഉപാസനകളാണ്, ധ്യാനമാണ്. അപ്പോൾ വേദത്തിലെ യാഗങ്ങൾ കേവലം ബാഹ്യമല്ല, അത് ആന്തരികമായ ഈ ഈശ്വരന്റെ തന്നെ ഈ സൃഷ്ടി, ഇതിൻ്റെ ഒരു ബാഹ്യമായ കേവലമായ പ്രതീകം മാത്രമാണ്. ബാഹ്യമായി ഹോമം ചെയ്തിരുന്ന ഋഷിമാരും ആന്തരികമായ ചില തത്വങ്ങളെ കണ്ടുകൊണ്ടാണ് അത് ചെയ്തിരുന്നത്. ആന്തരികമായ തത്വങ്ങളുടെ ബാഹ്യപാഠം എന്നുള്ള നിലയ്ക്കാണ് അതെല്ലാം ചെയ്തിരുന്നത്. എന്നാൽ അത്തരം വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ചാന്ദോഗ്യ ഉപനിഷത്തിന്റെയും മറ്റും തുടക്കത്തിൽ ധാരാളം ഉപാസനകളെ കുറിച്ച് പറയുന്നു. ഇവിടെ ഒരു ഇവിടെയും വാസ്തവത്തിൽ എന്താണ്, അവൈശ്വനായിരിക്കുന്ന ഈ ഈശ്വരൻ തന്നെ സർവപ്രാണികളുടെയും അന്നത്തെ പാകം ചെയ്തുകൊണ്ട് ഏറ്റവും വലിയ ഒരു ഋത്തിക്കായിട്ട് നിലനിൽക്കുന്നു എന്നുള്ള ഭാവന ചെയ്യുന്നവർക്ക് അവിടെയും പറയുന്ന ഫലം എന്താണ്? ഇതി പശ്യതോ അന്നദോഷലേപോ എന്ന ഭൂതി, അന്നദോഷങ്ങൾ അന്നദോഷ സംബന്ധം വരുന്നില്ല. ഇതിന്റെ ഫലമായിട്ട് വേദത്തിൽ പറയുന്നതും അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അന്നദോഷങ്ങൾ അവനെ സംഭവിക്കുന്നില്ല. അപ്പോൾ അന്നദോഷം എന്ന് പറയുന്നത് എന്താ? അന്നത്തിൽ പലതരത്തിലുള്ള ദോഷം വരാം, നമ്മൾ കഴിക്കുന്ന അന്നത്തിൽ. ഇവിടെ ദോഷങ്ങളെന്ന് പറയുന്നത് അദൃഷ്ടദോഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, ദുഷ്ടദോഷങ്ങളല്ല. ദുഷ്ടദോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം ദഹിക്കാത്ത ഭക്ഷണമാണെങ്കിൽ അത് ദോഷമാണ്, അമിതമായ ഭക്ഷണമാണെങ്കിൽ ദോഷമാണ്, ഇനി ഒരുവന്റെ ശരീരത്തിന് പിടിക്കാത്ത ഭക്ഷണമാണെങ്കിൽ അത് ദോഷമാണ്, അതൊക്കെ ദുഷ്ടദോഷങ്ങളാണ്. അത്തരം ഭക്ഷണം കൊണ്ട് ശരീരത്തിന് ദോഷങ്ങൾ വരും, അത് നമ്മളെല്ലാം അനുഭവിക്കുന്നതാണ്. ഈ മന്ത്രം ജപിച്ചെന്ന് പറഞ്ഞാൽ അതൊന്നും മാറത്തില്ല. അമിതമായ ഭക്ഷണം ജനിച്ചിട്ട് ഇത് മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ദഹനക്കേടൊന്നും മാറത്തില്ല. അതിനു വേണ്ടിയിട്ടുള്ളതല്ല, അങ്ങനെ ആരോഗ്യ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇത് ഈ മന്ത്രം ചൊല്ലിയിട്ട് ഭക്ഷണം കഴിച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, എന്ത് കഴിച്ചാലും ദഹിക്കും. അങ്ങനെയാണെങ്കിൽ ഷുഗറുള്ളവർക്ക് മധുരം കഴിക്കാം, എല്ലാം ചെയ്യാം, ഒരു ദോഷവും വരത്തില്ല. എന്റെ അനുഭവത്തിൽ അത് ഫലപ്രദമല്ല, ഷുഗർ കൂടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അതല്ല ഇത് ഉദ്ദേശിക്കുന്നത്. ദുഷ്ടദോഷങ്ങളൊന്നും ഇതുകൊണ്ട് മാറത്തില്ല, അദൃഷ്ടദോഷങ്ങളുണ്ട്. മുഖ്യമായി വരുന്നത് എന്താണ്? സങ്കല്പദോഷം തന്നെ. അന്നത്തെക്കുറിച്ചുള്ള സങ്കല്പം പഴയകാലത്ത് പ്രത്യേകിച്ചും ബ്രാഹ്മണര് മറ്റും ജീവിച്ചിരുന്നത് ദാനവും പ്രതിഗ്രഹവും മറ്റും കൊണ്ടാണ്. ദാനം കൊണ്ടാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ വേറെ ഒരാൾക്ക് ഒന്നും വെറുതെ ദാനം ചെയ്യത്തില്ല, വെറുതെ ചെയ്യത്തില്ല. ദാനം എന്ന് പറയുന്നത് വെറുതെ കൊടുക്കലെന്നാണ് അർത്ഥമെങ്കിലും അങ്ങനെ ആരും ചെയ്യാറില്ല. ദാനം കൊടുക്കുമ്പോൾ ഒന്ന് തലയ്ക്ക് ഒഴിഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ, എന്തെങ്കിലും ദോഷം ഒഴിവാകണമെന്ന് സങ്കല്പിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ, അല്ലാതെ വെറുതെ ആരും കൊടുക്കാറില്ല. അപ്പം അദൃഷ്ടദോഷം എന്ന് പറയുമ്പോൾ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്തായാലും സങ്കല്പത്തിന് ശക്തിയുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ വയ്യാത്ത കാര്യമാണ്. അങ്ങനെ സങ്കല്പത്തോടുകൂടി നൽകുന്ന ഒന്ന് സ്വീകരിക്കുന്നവന് ആ സങ്കല്പത്തിന്റെ സ്വാധീനം വരും. സങ്കല്പിക്കുന്ന എന്താണ്? ഈ ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു പോട്ടെ, എന്റെ വ്യാധികളെല്ലാം ഒഴിഞ്ഞു പോട്ടെ, ഇതൊക്കെയാണ് സങ്കല്പിക്കുന്നത്. എന്റെ എല്ലാ ദുരിതങ്ങളും ഒഴിഞ്ഞു പോട്ടെ എന്ന് സങ്കല്പിക്കുകയാണ്. ഇത് ഒഴിഞ്ഞെങ്ങോട്ടാ പോകുന്നത്? ഇത് വാങ്ങുന്നവന്റെ തലയ്ക്ക് കയറി അല്ലാതെ വേറെ നിവർത്തിയില്ല. അത് പോകാനൊരു സ്ഥലം വേണ്ടേ? അപ്പോൾ ഇത് വാങ്ങുന്നവന് തന്നെ വന്നു കയറി. അപ്പോ ഏത് ദുരിതമാണോ അവൻ ഒഴിച്ചുവിട്ടത്, അത് ഈ ദാനം വാങ്ങുന്നവൻ വളരെ സന്തോഷത്തോടു കൂടി ദക്ഷിണ കൈനീട്ടി വാങ്ങി. സ്വാമി സന്തോഷിച്ചിരിക്കുമ്പോൾ ഇതിനോടൊപ്പം കുറെ ദുരിതങ്ങളും കൂടെ വാങ്ങുന്നുണ്ട്. അതാണ് പിന്നീട് വയറ്റുവേദനയായിട്ട് തലവേദനയായിട്ടും ഒക്കെ വരുന്നത്. സ്വാമിയുടെ മനസ്സിന് അവനെ പറ്റിച്ച് എന്നുള്ള വിചാരമാണ്. പക്ഷേ അറിയുന്നില്ല. പുറമേ വേണ്ട എന്നൊക്കെ പറയും, പക്ഷെ ഉള്ളുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കും. ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ല, ശരി പോരട്ടെ. ഇതാണ് സ്വാമിയുടെ മനോഭാവം. പക്ഷെ അറിയുന്നില്ല എന്താണ്. ഇത് വളരെ അപകടകരമായൊരു കാര്യമാണ്. അവൻ തലക്കുഴിഞ്ഞു വിട്ടത് രണ്ടു കൈകൊണ്ട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് അനാദികാലം വരെ നടന്നു വരുന്ന ഒരു പ്രവർത്തനമാണ്. പ്രത്യേകിച്ച് യാഗവും മറ്റും ചെയ്യുമ്പോൾ, തമാശയായിട്ട് പറഞ്ഞില്ല, യാഗം ചെയ്യുമ്പോൾ എന്താണ്, അവിടുത്തെ ഒരു പ്രധാന ചടങ്ങാണ് ദക്ഷിണ. ഈ യാഗം നടത്തുന്നവർ ദക്ഷിണ സ്വീകരിക്കും. ആ ദക്ഷിണ പരിണമിച്ച് പരിണമിച്ചാണെന്ന് സ്വാമിമാരുടെ കയ്യിൽ ദക്ഷിണ എത്തിയത്. അപ്പോ ആ ചെയ്യുന്നവന്റെ സങ്കല്പങ്ങൾ, അവന്റെ ദുരിതങ്ങളെല്ലാം അതിനോടൊപ്പം അവൻ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ അന്നം എന്ന് പറയുമ്പം കഴിക്കുന്ന ഭക്ഷണം അല്ല, ഭക്ഷണം എന്തൊക്കെ സ്വീകരിക്കുന്നു അതെല്ലാം ആത്യന്തികമായിട്ട് അന്നമായി മാറുകയാണ്. കാശ് വാങ്ങിയാലും അന്നമായി മാറുകയാണ്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്, മൂക്കുമുട്ട അടിക്കാമെന്ന് വിചാരിച്ചാൽ രക്ഷപ്പെടത്തില്ല. ഈ ദോഷങ്ങളെല്ലാം വന്ന് പിടികൂടും, ആദ്യം വ്യാധികളൊക്കെ ആയിട്ട് കിടന്ന് കറങ്ങിപ്പോകും. അതാണ് പലരും പറയുന്നത്, ആശ്രമത്തിൽ വരുന്നവരെ എനിക്ക് നല്ല ആരോഗ്യമായിരുന്നു, ഒരു കുഴപ്പമില്ല. ആശ്രമത്തിൽ വന്നതിന് ശേഷം നടുവേദനയും പെടലി വേദനയൊന്നും മാറുന്നില്ല. എത്രയോ പേര് പരാതി പറയുന്നു. അതിന്റെ രഹസ്യം ഇതാണ്. അതാണ് അവസാനം ഭഗവാൻ പറയുന്നത്, ഇത് ഗുഹ്യതമന് ശാസ്ത്രം. ഇതാണ് സങ്കല്പദോഷം. പിന്നെ കർത്തൃദോഷം, ദൃഷ്ടിദോഷം, ഇങ്ങനെ പല ദോഷങ്ങളെ കുറിച്ച് പറയുന്നു. ഒരുത്തൻ അന്യായമായി സമ്പത്താർജിക്കുന്നു, കർത്തൃദോഷം. ന്യായമായിട്ടല്ല, അന്യായമായിട്ട് ആർജിക്കുന്നു. അപ്പൊ അവന് പാപബോധം തോന്നും, കുറച്ച് സമ്പാദിക്കുന്നു, കുറെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവന് ചില ദുരിതങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവന്റെ പുണ്യം കൊണ്ടായിരിക്കും അവന് പാപബോധം തോന്നും. അവൻ പാപശാന്തി ആഗ്രഹിക്കും, എന്താ ചെയ്യുന്നു, അവൻ വിചാരിക്കും ഇത് ഏതെങ്കിലും ആശ്രമത്തിൽ കൊണ്ടു കൊടുക്കാം. ആശ്രമത്തിൽ ചെല്ലുമ്പോൾ അവിടെ രണ്ടു കൈ നീട്ടി വാങ്ങും. അവിടെ കുറെ നിരുപദ്രവകാരികളായ ജീവന്മാർ കിടപ്പുണ്ട്. ഇതെല്ലാം അവരുടെ തലയിൽ വരും, അവന്റെ കർത്തൃദോഷം. കാരണം ഇതൊക്കെ ചുമക്കാൻ ആരെങ്കിലും വേണ്ടേ? അതും അനുഭവിക്കേണ്ടി വരും. ദൃഷ്ടിദോഷം പറയുന്നുണ്ട്. ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ ആഗ്രഹിച്ചത് വേറൊരാൾ കൈവശപ്പെടുത്തി, അതാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്. ഒരാൾ ആഗ്രഹിച്ചാണെങ്കിൽ അയാൾ അർഹിച്ചാലും ചിലപ്പോൾ അർഹിച്ചില്ലെങ്കിലും ഒന്ന് ആഗ്രഹിക്കാം. കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ മത്സരമാണല്ലോ, മനുഷ്യർ തമ്മിൽ മത മത്സരങ്ങളാണ്. ഓരോ ആഗ്രഹിച്ചത് വേറൊരുവൻ കൈവശപ്പെടുത്തുമ്പോൾ ദൃഷ്ടിദോഷം വരും. ആ സ്വാമിക്ക് കൊടുക്കുന്നു, അപ്പോൾ ഈ സ്വാമിക്ക് ആഗ്രഹം വന്നു, ആ സ്വാമിക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ലല്ലോ. അപ്പം വാങ്ങിയവനതിൻ്റെ ദോഷം, ആഗ്രഹിച്ചവന് നഷ്ടമൊന്നുമില്ല, ആഗ്രഹിച്ചു പോയി, അവൻ്റെ കൈ കിട്ടിയില്ലല്ലോ. അടുത്തിരുന്നവൻ ആഗ്രഹിച്ചു, ഒരാൾക്ക് ദക്ഷിണ കൊടുത്തപ്പം വേറെ ആൾ ആഗ്രഹിച്ചു, ദക്ഷിണ വാങ്ങിയവൻ്റെ കഷ്ടകാലം, ദൃഷ്ടിദോഷം അവന് ചെന്ന് കയറും. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ദോഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം അവസാനമായി വരുന്ന അവിടെ ക്യാഷായിട്ട് വാങ്ങിയാലും ചെക്കായിട്ട് വാങ്ങിയാലും അവസാനം വന്നു ചേരുന്നത് അന്നമായിട്ടാണ്, ഉള്ളിൽ പോകുന്നു. അതിന് കൂടെ അന്നദോഷം എന്ന് പറഞ്ഞു. ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ആരും ആശ്രമത്തിൽ കയറത്തില്ല. അതാണ് ദക്ഷിണയിൽ നിന്ന് വരുന്ന ദോഷങ്ങൾ, കർമ്മികൾക്ക് വരുന്ന ദോഷങ്ങൾ. അല്ലെങ്കിൽ ആരാണോ അന്നം ഇങ്ങനെ സ്വീകരിക്കുന്നത്, അവ ചോദിക്കും, ഇങ്ങനെ അല്ലാതെ ഒരു മനുഷ്യൻ ആഹാരത്തെ സമ്പാദിക്കുന്നു, ഭക്ഷിക്കുന്നു, അവന് അന്നദോഷം വരും, അവനും വരും. അവന് വരുന്ന എന്താണ്? കർത്തൃദോഷം വരും, അന്യമായി സമ്പാദിക്കുന്നു കൊണ്ടുള്ള ദോഷം വരും, ദൃഷ്ടിദോഷം വരും, മറ്റവൻ ആഗ്രഹിച്ചത് കൊണ്ടുള്ള ഇത് വരും. ഈ സങ്കല്പദോഷം കുറവായിരിക്കും. ഇങ്ങനെ ദാനത്തിലൂടെ വരുന്ന ദോഷം കുറവായിരിക്കും. അപ്പൊ അന്നദോഷം എന്ന് പറയുന്നത് എല്ലാവർക്കും വരും, ദാനം സ്വീകരിക്കുന്നവന് മാത്രമാണ്. ഇതറിഞ്ഞിട്ടാണ് ചിലരൊന്ന് ദാനം സ്വീകരിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ദാനം സ്വീകരിക്കത്തില്ല. അതിനെന്താ അവർ സമാനം പറയുന്നത്? എനിക്ക് പെൻഷനുണ്ട്, അതുകൊണ്ട് ഞാൻ ജീവിച്ചോളൂ. അതുകൊണ്ട് ദാനം സ്വീകരിക്കുന്നില്ല. അവർക്ക് കർത്തൃദോഷം വരും. പണ്ട് കക്കൂലി വാങ്ങിച്ചതിൻ്റെ ആ ദോഷം വരും. രക്ഷപ്പെടാനൊക്കത്തില്ല. ചില പറയുന്നത് ഞാൻ എൻ്റെ ചിലവിലാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് സ്വാമി? എനിക്ക് പെൻഷനുണ്ട്, ഞാൻ അധ്വാനിച്ചതിന് എനിക്ക് കുട്ടിയാണ്. അവിടെയും പണ്ട് പിടിച്ചു വാങ്ങിയതിൻ്റെ ദോഷം, അതായത് ദൃഷ്ടിദോഷം, അന്നദോഷം, ഇതൊക്കെ കർത്തൃദോഷം, ഇതൊക്കെ അവിടെയും പിടികൊള്ളു. അപ്പം മന്ത്രം ആരായാലും ജപിച്ചേ പറ്റും, വീട്ടിലായാലും ശരി, ആശ്രമത്തിലായാലും ശരി, എന്ന് പറയുന്നതിൻ്റെ ചുരുക്കം. അപ്പോൾ ഋത്തുക്കളും മറ്റും കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരത് ഈ ഉപാസന കൂടെ ചെയ്യും. അദിഷ്ടമായ ദോഷങ്ങൾക്ക് അദിഷ്ടമായ നിവാരണ മാർഗങ്ങളാണ്. അതാണ് ഉപാസന കൊണ്ട് ആ ദോഷങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നത്. ഇന്നലെ പറഞ്ഞതുപോലെ അതിൻ്റെ സയൻസ് ഒന്നും കയറി ചോദിക്കുന്നു. അദിഷ്ടത്തിന് ഭൗതികമായ സയൻസ് ഒന്നുമില്ല. ശാസ്ത്രപ്രമാണൈക ഗമ്യം എന്ന് പറയും. ശാസ്ത്രം പറയുന്നു, ഗുരുക്കന്മാർ പറയുന്നു, അതീന്ദ്രിയ ജ്ഞാനമുള്ള യോഗികൾ പറയുന്നു. പല മഹാത്മാക്കളുടെയും ചരിത്രത്തിൽ കഥകളിൽ ഇതൊക്കെ ഉണ്ട്. അന്നദോഷങ്ങൾ അവർ തിരിച്ചറിയുന്നതും കളയുന്നതും ഒക്കെ ആ കഥകൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതൊന്നും പറഞ്ഞ് ഞാൻ സമയം കളയുന്നുണ്ട്. അപ്പോൾ അന്ന ദോഷം ഏത് മനുഷ്യനെയും അദിഷ്ടമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു. വാന്നദോഷം അദിഷ്ടമായതുകൊണ്ട് അതിനെ നിവാരണം ചെയ്യുന്നതിന് അദിഷ്ടമായ ഉപായത്തെ സ്വീകരിക്കും. അദിഷ്ടദോഷങ്ങൾ എങ്ങനെ നിവാരണം ചെയ്യാൻ പറ്റും? അപ്പൊ അതിനുവേണ്ടി ശാസ്ത്രത്തിൽ നിന്ന് നിർദ്ദേശിച്ചിരിക്കുന്നതാണ് ഈ ഉപാസന എന്ന് പറഞ്ഞ സങ്കല്പം. ഈ സങ്കല്പത്തിലൂടെ എന്താണ് ചെയ്യുന്നത്? അവൻ തന്റെ കർത്തൃത്വത്തെ ഒഴിവാക്കുന്നു. അതിന്റെ ആധ്യാത്മിക ശാസ്ത്രം അതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള വിചാരത്തോടാണ് ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ ബാക്കി നടക്കുന്നതെല്ലാം ഞാൻ അല്ലെങ്കിൽ എന്നിൽ നടക്കുന്നു എന്നാണ് ധരിക്കുന്നത്. ഞാൻ എന്നുള്ള സങ്കല്പം ഈ ഭക്ഷണത്തോട് വരുമ്പോൾ ഈ ദോഷത്തോടും വരും. ആ ഭക്ഷണത്തിനോടൊപ്പം വന്ന ദോഷങ്ങളോട് ഈ സങ്കല്പം ചെയ്യും, ഞാനും എൻ്റേത്. അപ്പോൾ അതെല്ലാം എന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. അതിൻ്റെ ദോഷങ്ങളെല്ലാം ഞാൻ അനുഭവിക്കേണ്ടി വരും. മറിച്ചവിടെ ഞാനല്ല വൈശാനരോ അഗ്നി ഭോക്ത. ഇതാണ് ഇവിടെ ഉപാസകം ധരിക്കുന്നത്. എന്താണ് ഈ കഴിക്കുന്നത്? ഞാൻ ഭഗവാൻ തന്നെ വൈശ്വാനരുടെ ഭാവത്തെ പ്രാപിച്ചിരുന്ന് കഴിക്കുകയാണ്. ഇവിടെ ശരിക്കും നടക്കുന്നത് ഒരു യാഗമാണ്, വൈശ്വാനരേഷ്ഠി ആണ് ഇവിടെ നടക്കുന്നത്. അഗ്നി സോമീയം എന്ന് പറയുന്ന യാഗമാണ് ഇവിടെ നടക്കുന്നത്. അവിടെ സോമമാകുന്ന ഹവിസ് അതാണ് ഈ ഭക്ഷണം. ആ ഹവിസ് അവിടേക്ക് അർപ്പിക്കുകയാണ്. വൈശ്വാനര ദേവൻ അതിനെ ദഹിപ്പിക്കുന്നു. അപ്പോൾ എനിക്കിതിന് കർത്തൃത്വമില്ല എന്നുള്ളൊരു ഭാവനയാണ്. അത്തരം ഒരു ആന്തരികമായൊരു ഭാവനയാണ് ഭക്ഷണത്തെ സംബന്ധിച്ച് ഒരുവന് വേണ്ടത്. ഭാവന എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അറിവും അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയും. ഭക്ഷണം മുടങ്ങാതെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാലും ഇത് മുടങ്ങിപ്പോകും. ശരിപ്പം നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ ഒരു ഭാവന ചെയ്യുക, ഭക്ഷണത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഭാവന ആവശ്യമാണ്. പക്ഷെ ഭക്ഷണം മുടങ്ങത്തില്ല, ഈ ഭാവന മുടങ്ങിപ്പോകും. അത് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആശ്രമങ്ങളിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇതെല്ലാവരും കൊണ്ട് ചൊല്ലിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴും ഇനി അടുത്തെന്താ വിളമ്പുന്നതെന്ന് ഇലയിൽ നോക്കിയായിരിക്കും ഇരിക്കുന്നത്. ഇന്നെന്താണ് കറി? ആ ജിജ്ഞാസയിലായിരിക്കും ഇരിക്കുന്നത്. ഇത് യാന്ത്രികമായിട്ട് ലളിതാ സഹസ്രനാമം പോലെ ഇതും നടന്നുകൊണ്ടിരിക്കും. മനസ്സിതിലായിരിക്കും. ആ ഒരു ഭാഗം ഒഴിവാക്കിക്കഴിഞ്ഞാൽ ഇത്തരം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. അതിൻ്റെതായ ദോഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇത് ഫലവത്താകണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു അറിവുള്ളിൽ വേണം. അപ്പൊ ഈ ഒരു ഭാവന അവന്റെ ഉള്ളിൽ ചുരുങ്ങിയ സമയം ദിവസത്തിൽ ഒരു നേരം ഈ ഒരു ഭാവന അവന്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഭക്ഷണ സമയത്ത് വന്നാൽ വളരെ നല്ലത്. ക്രമേണ അവന്റെ മനസ്സിൽ ആ ഭാവന ധാരണയായിട്ട് മാറും. ധാരണ ധ്യാന സമാധി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവന്റെ ഉള്ളിലൊരു തോന്നുന്ന ഒരു എന്താണോ, ഇതിലെനിക്ക് കർത്തൃത്വമില്ല, ഭഗവാൻ തന്നെ വൈശ്വാനരാജ്ഞിയായി എന്റെ ഉള്ളിലിരുന്നു ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഭോക്തൃത്വം താൻ ഒഴിവാക്കുന്നു. അപ്പോൾ അതിനെ തുടർന്ന് വരുന്ന ദോഷങ്ങളും തന്നെ ബാധിക്കുന്നില്ല. അതിനെ തുടർന്ന് വരുന്ന ദോഷങ്ങൾ കൊണ്ടുവരുന്ന അലട്ടലുകളൊന്നും തനിക്കുണ്ടാകുന്നില്ല. അതാണ് അന്നദോഷലേപോ നഭവതി എന്നുകൂടെ ഭാഷ്യകാരം പറഞ്ഞിരിക്കുന്നു. അന്നദോഷസ്പർശം തന്നിൽ സംഭവിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അന്നത്തിന്റെ ദോഷം അതന്നെ അവിടെ കാണും, അത് തന്നെ സ്പർശിക്കത്തില്ല എന്നാണ്. ദോഷങ്ങളൊന്നും ഇല്ലാതാകുന്നില്ല, അതവിടെ കാണും, പക്ഷെ അത് തന്നെ സ്പർശിക്കുന്നില്ല. ഇപ്പൊ ചിലർ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ ദാനം കൊടുക്കുന്നവൻ മണ്ടനാണല്ലോ സ്വാമി, കാരണം അവൻ ഇതൊക്കെ ഒഴിഞ്ഞു പോകട്ടെ എന്നും പറഞ്ഞാണ് ഇത് ചെയ്തത്. ഇത് വാങ്ങുന്നവൻ എന്ത് ചെയ്തു? ബുദ്ധിമാനായതുകൊണ്ട് അവൻ ഈ മന്ത്രം പറഞ്ഞിട്ട് കഴിച്ചു. അപ്പൊ പിന്നെ ഇത് ഒഴിയത്തില്ലല്ലോ, അവന് ഈ ദാനം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് ദാനം കൊടുക്കുന്നവനും ചിന്തിക്കാം. കാരണം ദാനം കൊടുക്കുന്നവൻ എന്തായാലും ഇത് ഒഴിഞ്ഞേ തീരൂ. ദാനം സ്വീകരിക്കുന്നവനാണെങ്കിലും മന്ത്രം പറഞ്ഞിട്ട് തന്നെ ബാധിക്കാത്ത രീതിയിലാണ് ദാനം സ്വീകരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ ദാനം കൊടുക്കുന്നവന്റെ ദുരിതങ്ങളൊക്കെ എവിടെ പോകും? ഏത് കാര്യത്തിനും കടന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ചിലർ ചോദിച്ചാണ്. അതിന് പറയുന്ന എന്താണോ, ആ ദോഷങ്ങളെല്ലാം നശിക്കുന്നു. ഈ ഭാവന സംസ്കാരം അത് പുണ്യ സംസ്കാരമാണ്, അത് ആ പാപദോഷങ്ങളെല്ലാം നശിപ്പിക്കുന്നു. അപ്പൊ ദാനം നൽകുന്നവനും ദോഷമുക്തനായിത്തീരുന്നു. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ദാനം കൊടുക്കുന്നത്, കാരണം കൊടുത്തു കഴിഞ്ഞാൽ ഫലമുണ്ട്. കാരണം ദോഷങ്ങൾ ഒഴിയുന്നു, അല്ലെങ്കിൽ ദാനധർമാദികളുണ്ട്, മനുഷ്യന്റെ ദോഷങ്ങളെല്ലാം ഒഴിയുന്നു, പാപങ്ങൾ മാറുന്നു. പല പല പാപങ്ങൾ അവന്റെ ഭൗതികമായ ഓരോ കാര്യങ്ങൾക്ക് വിഘ്നമായി നിൽക്കുമ്പോൾ അതിന്റെ പരിഹാരമായിട്ട് പറയും, ആ ദാനം ചെയ്യുക, അന്നദാനം ഇതൊക്കെ നിർദ്ദേശിക്കുന്നു. അത് ചെയ്യുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അതുകൊണ്ട് അവന്റെ ദോഷങ്ങൾ ഒഴിയണം. അപ്പൊ ശരിക്കും സത്പാത്രത്തിൽ ദാനം ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ആ ദാനം കൊണ്ട് അവന് ദോഷങ്ങൾ മാറണം. അത് മാറണമെങ്കിൽ ഉപാസകന്മാർക്ക്, അതാണ് സത്പാത്രം, ദാനം ചെയ്താലേ പറ്റൂ. ആ ദോഷങ്ങളെല്ലാം അവിടെ ഒഴിയുന്നു, അവന്റെ വിഘ്നം മാറുന്നു, ദാനം ചെയ്യുന്നവന് ഐശ്വര്യം ഉണ്ടാകുന്നു. അങ്ങനെ അല്ലാത്തടത്ത് ചെയ്യുന്നതുകൊണ്ട് അത് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല, അവന്റെ ദുരിതം ഒഴിയുന്നില്ല. ആ ദുരിതം വാങ്ങുന്നവനും കുറെ അനുഭവിക്കും, അവനും കുറെ അനുഭവിക്കും, രണ്ടുപേരും. ഇവിടെ അങ്ങനെയല്ല, ഉപാസകന്റെ കയ്യിലെത്തുമ്പോൾ അത് പൂർണ്ണമായും നശിക്കുന്നു. അതുകൊണ്ട് ഇത്തരം ഒരു ഭാവനയ്ക്ക് വേണ്ടി ഇത് ഈ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഇവിടെ വിഭൂതി ഐശ്വര്യത്തെക്കുറിച്ച് പറയുകയാണ്, അതിന്റെ ആദ്യ ഭൗതികമായ ഫലത്തെക്കുറിച്ച് പറഞ്ഞു, അതിന്റെ ആധ്യാത്മികമായ തത്വത്തെക്കുറിച്ചും പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ ഇവിടെ ഭഗവാൻ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതാ പ്രാണാപാനസമായുക്താ പച്ചാമ്യന്നം ചതുർവിധം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതിർജ്ഞാനമകോഹനം ച അവേദൈഃ സർവൈരഹമേവ വേദ്യോ േദവിദേവചാഹം ദ്വാവിമോ പുരുഷോ ലോകേ ക്ഷരശ്ചാക്ഷര ഇവച ക്ഷരസർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത യോ ലോകത്രയമാവിശ്യ വിഭർത്തവ്യയ ഈശ്വര യസ്മാത് ക്ഷരം അതീതോഹം അക്ഷരാദപി ചോത്തമ അതോസ്മി ലോകേ വേദേ ച കഥിത പുരുഷോത്തമ യോ മാം ഏവമസംമൂഢോ ജാനാതി പുരുഷോത്തമം സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദം ഉക്തം മയാനഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.